ഇതൊക്കെ ചർച്ച ചെയ്തിട്ട് എന്താ പ്രയോജനം? അതിനാണ് ഗുണം. എന്നാ തെറ്റിപ്പോയി. ഇന്നലെ ഞാനൊരു സ്വാമി, നമ്മുടെ സ്വാമിത്വത്തിന് എന്നെ ഇങ്ങനെ കണ്ടപ്പോ സംസാരിച്ച്, ഞാനൊരു ഭാഗവത സപ്താഹം ഉദ്ഘാടനം ചെയ്തിട്ട് വരികയാണ്. ഇനി അടുത്തൊരു സപ്താഹം ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അപ്പോ ഞാൻ ചോദിച്ചു, ഇടപാടുകളൊക്കെ എങ്ങനെ? അതെങ്ങനെ ഉൾക്കാടിച്ചാ പോരല്ലോ പറഞ്ഞ്. നമുക്കൊരു അഗ്രിമെന്റ് ഉണ്ട്. എന്താണ്? നമ്മുടെ ഒരു പ്രോഗ്രാമിന് മിനിമം 1000 രൂപയാണ് ദക്ഷിണ. പിന്നെ തരുന്നവർക്ക് എന്താണ് അവരുടെ വിശാല മനസ്സ് പോലെ എത്ര വേണോ തരാൻ നമ്മൾ സ്വീകരിക്കും. പക്ഷെ മിനിമം എത്രയാണ്? 1000. അപ്പോ ഞാൻ ചോദിച്ച് കാര്യമായിട്ട് തന്നെ പറയുന്നു, ശരി എനിക്ക് ഒരുപാട് കിട്ടുമല്ലോ, പ്രോഗ്രാം വേണ്ടേ? പ്രോഗ്രാം വരുമ്പം കിട്ടും. ശരി, ഇതൊക്കെ എന്തു ചെയ്യും? ഇതൊക്കെ എന്തോ നണ്ടിപ്പരിപ്പ് പറഞ്ഞൊക്കെ തന്നെയല്ല, വേറെ എന്ത് ചെയ്യാനോ? അപ്പൊ ഈ പാട്ട് പാടുന്നത് വെറുതെ അല്ല, മനസ്സിലായോ? അപ്പോ അണ്ടിപ്പിരിപ്പ് ഓറഞ്ചൊക്കെ തിന്നാറുണ്ടോ? ആ പാട്ട് പാടിയാലേ അതിനൊക്കെ പറ്റും. ഇതൊക്കെ മനുഷ്യർക്ക് ആവശ്യമുള്ളതാണ്, എനിക്കും ആവശ്യമുള്ളതാണ്. കഴിക്കോ? അപ്പൊ ഇതൊക്കെ മനുഷ്യർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്, അത് തെറ്റല്ല ഞാൻ പറയും. ആ ലഭ്യത കുറവ് വരുന്നത് എന്തുകൊണ്ട്? പാട്ട് പാടാത്തതുകൊണ്ട്. ഇതൊക്കെ മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന്. പക്ഷേ അപ്പൊ പാട്ട് പാടുന്ന പ്രയോജനമില്ലാത്തല്ല. ഓ, അതൊക്കെ ആയിക്കോട്ടെ. ഈ പാട്ട് പാടുന്ന കാര്യം പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ മനുഷ്യന് അത് പ്രത്യേകിച്ച് ഇപ്പൊ ശിവഗിരിയത് ഇങ്ങനെ സ്വാമിയായി കഴിഞ്ഞു പോകുന്നതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. ഏത്? ഈ പഠനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ പാട്ട് പാടുന്നത് മാത്രം മതി. നല്ല ആപ്പിളും വണ്ടിപ്പെരുപ്പൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. ഇതറിഞ്ഞിരുന്നാൽ മതി. എന്താണ്? ഉൾഘാടിച്ച് തന്നെ ജീവിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷെ പ്രോഗ്രാം കിട്ടണം. സ്വാമി പറഞ്ഞത് ജീവിതം മുന്നോട്ട് പോണ്ടേ, മനുഷ്യന് ആവശ്യങ്ങളില്ലേ? ഇതൊക്കെ എല്ലാവർക്കും ഉള്ള ആവശ്യങ്ങൾ തന്നെയാണ്. അത് മോശമൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ ഇവിടെ ജീവിച്ചു പോകുന്നതിന് ഇതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്താണ് ഈ പറയാൻ പാടുള്ള എപ്പിക്യൂറിയൽ, ബാക്കി എന്താണ്? എപ്പിക്യൂറിയസ് ഡൈക്കോട്ടമി ഒന്നും ചിന്തിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ സുഖമായിട്ട് ജീവിക്കാം, മനസ്സിലായോ? കൊവിന് ഇതിന്റെ പ്രയോജനം എന്താണ്? ഇതിന്റെ പ്രയോജനം എന്താണ്? അതായത് ഇതൊക്കെ എന്ന് വെച്ചാൽ മനുഷ്യന് അറിവിനോടുള്ള ഒരാഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് പ്രയോജനം. ജിജ്ഞാസ, അറിയാൻ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അവിടെ മാത്രം അതാണ് ഇതിന്റെ ഒരു പ്രയോജനം. വേറെ ഈ പറയുന്ന പോലെ ഇതുകൊണ്ട് ഇവിടെ ജീവിക്കുന്നതിനോ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നതിനോ ഒന്നും ഇതിന്റെ ആവശ്യം. അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ വേണം. ഇനി അറിഞ്ഞാൽ എന്താ പ്രയോജനം? അറിയുന്നത് കാണാതെ പഠിക്കുന്ന എന്ത്? കാണാതെ പഠിത്തം എന്ന് പറയുന്നത് എന്താണ്? അറിയാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതാണ് കാണാതെ പഠിത്തം. ഒരു കാര്യം നമ്മൾ അറിയാതെ ഓർമ്മയിൽ സൂക്ഷിക്കും. ഇപ്പൊ നമ്മള് സ്കൂളിലെ പണ്ട് പഠിച്ചിട്ടുണ്ട്, രണ്ടേ ഗുണം രണ്ട് നമ്മളാദ്യം കാണാ പഠിച്ചു വെച്ചതാണ്. ഈ രണ്ടിൽ നിന്ന് എന്താണ് രണ്ട്, രണ്ടിനെ രണ്ടോടും ഗുണിച്ചാൽ നാലെങ്ങനെ കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹയർ മാത്തമെറ്റിക്സ് പഠിക്കുന്നു. അവനെ അത് മനസ്സിലാക്കണം. അതിന്റെ ഡെറിവേഷൻ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. കാണാതെ പഠിക്കുമെന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. കാണാതെ പഠിത്തം വരെയാണ്, കാര്യങ്ങൾ അറിയുന്ന വരെയാണ്. അപ്പോ ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? രണ്ട് തരത്തില് അറിയുന്നുണ്ട് പ്രയോജനം. എന്താണ് ഒന്നെന്താണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്? അവന്റെ അറിവും അവന്റെ പ്രവൃത്തിയും അവന്റെ ചിന്തകളും എല്ലാം കൂടെ ചേരുന്നതാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പൊ അറിവെന്ന് പറയുന്ന എപ്പോഴും എന്ത് ചെയ്യും? ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കും. എങ്ങനെ? ഈ അറിവെന്ന് പറയുന്നത് ഗുണപരമായ അറിവാണെങ്കിൽ ആ വ്യക്തിയിൽ ഗുണപരമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കും. ആ അറിവിന്റെ പ്രയോജനം, അറിവ് ഗുണപരമായിരിക്കും. അപ്പൊ അറിവ് വ്യക്തിയിൽ എന്തുവരും? ഗുണപരമായ മാറ്റങ്ങൾ വരുത്തും, മാറ്റം വരുത്തും. അല്ലെങ്കിൽ എന്തുവരും? നമ്മളിങ്ങനെ ഇന്നലെ എന്തായിരുന്നു അതുപോലെ തന്നെ ഇന്നും ഇരിക്കും, നാളെയും അങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകത്തില്ല. എല്ലാം അറിഞ്ഞു കഴിഞ്ഞെന്ന് തീരുമാനിക്കുകയോ ഇത്രയും അറിഞ്ഞാൽ മതിയെന്ന് തീരുമാനിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഗുണപരമായ ഒരു മാറ്റവും ജീവിതത്തിലുണ്ടാകത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയിൽ ഗുണപരമായ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് അവന്റെ വാക്കിലും അവന്റെ പ്രവൃത്തിയിലും അവന്റെ മൊത്ത ജീവിതത്തിലും അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും. അത് അവനോട് സഹകരിക്കുന്ന വ്യക്തികളിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. ചെറിയ രീതിയിലാണെങ്കിൽ അത് സമൂഹത്തിലും അതിന്റെ ഒരു സ്വാധീനം വരും. ഇതിനൊക്കെ എന്താണ് ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്നത്? അറിവ് നേടുക എന്നുള്ളതാണ്. എന്നും മനുഷ്യൻ ഒന്നുപോലെ ഇരിക്കാൻ പാടില്ല. മനുഷ്യൻ എന്താണ് ഒരു 10,000 വർഷം മുമ്പ് ഇങ്ങനെയായിരുന്നു? വെറും 10,000 വർഷം മുമ്പ് മനുഷ്യൻ എങ്ങനെയായിരുന്നു അറിയാം? അവന് തുണി കൊടുക്കാൻ അറിയാൻ വയ്യാത്ത, വേട്ടയാടിയും പറക്കിത്തുന്നു, മരങ്ങളിൽ നിന്നൊക്കെ താഴെ വീണെന്നൊക്കെ പറക്കിത്തുന്നു ജീവിച്ച മനുഷ്യരായിരുന്നു. അവിടെ നിന്നൊക്കെ മാറി മനുഷ്യൻ ഇന്നെത്തിയത്, ഇത് ഈ അവസ്ഥയെത്തി എന്തുകൊണ്ട്? എന്തുകൊണ്ടാ ഇങ്ങനെ എത്തിയത്? അറിവ്. പരിണാമം എന്ന് പറഞ്ഞാൽ അവന്റെ അറിവാണ് അവൻ ഇവിടെ എത്തിച്ചതെന്ന്. എന്നുവെച്ചാൽ അത് മനുഷ്യന്റെ സമൂഹത്തിൽ ഒരുപാട് ഗുണപരമായ മാറ്റങ്ങൾ വരും, അറിവ്. പക്ഷെ അത് ഗുണപരമായ അറിവായിരിക്കണം. ഇനിയും അവൻ മാറിക്കൊണ്ടേയിരിക്കും, ഗുണപരമായി മാറിക്കൊണ്ടിരിക്കും, മെച്ചപ്പെട്ട രീതിയിൽ. കാരണം ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്തായിരുന്നു? അവരെങ്ങനെയുള്ള മനുഷ്യരായിരുന്നു? അതായത് അതിന് നമ്മൾ കുറച്ച് പരിണാമ ശാസ്ത്രം അറിയണം. അന്നത്തെ മനുഷ്യരെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇണയ്ക്ക് വേണ്ടിയിട്ടും ഭക്ഷണത്തിന് വേണ്ടിയിട്ടും പരസ്പരം കണ്ടാൽ പോരടി, ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ട് പോരടിക്കുകയെന്ന് വെച്ചാൽ ഗോത്രങ്ങളായി നിന്ന് പരസ്പരം അടിച്ചുകൊണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഇതൊക്കെ പറയുന്നേ, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകൾ. അങ്ങനെയാണ് മനുഷ്യൻ വളർന്നു വന്നത്. യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് നമ്മുടെ പുരാണങ്ങളും ഇതൊക്കെ എടുത്തു നോക്കിയ അതിലെ ഈ വഴക്കുകൾ മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നിന് പെണ്ണിന് വേണ്ടിയിട്ട്, കാരണം ഈ വഴക്ക് കൂടുന്നത് ആണുങ്ങളാണ്. അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സമ്പത്തിന് വേണ്ടി. സമ്പത്തെന്ന് പറയുമ്പോൾ അതിൽ അന്നം എന്താ വരും? അപ്പൊ അതിൽ നിന്ന് മനുഷ്യൻ ഇത്രയൊക്കെ മാറി വന്നത് അവൻ അറിവ് സമ്പാദിച്ചുകൊണ്ടാണ്. അറിവാണ് അവന് മാറ്റം. അതിൽ ഗുണപരമായ അറിവ് വന്നപ്പോൾ അവന് ഗുണപരമായ മാറ്റങ്ങൾ വന്നു. ഇന്നും കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ ഒരുപാട് മാറ്റം വന്നു. പിന്നെ അതോടൊപ്പം അധികാരം, ആധിപത്യം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഒരു പഴയ കാലത്ത് നടന്നിട്ടുണ്ട്. ഇന്നൊക്കെ കൂടുതലും നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആധിപത്യം, അധികാരം. അതിനും മനുഷ്യന് മാറ്റം വരണമെങ്കിൽ എന്തുകൊണ്ടേ പറ്റുമോ? ഈ ഗുണപരമായ അറിവെന്ന് പറയുന്നത് എന്താണ്? നമുക്ക് പഴയ കാലത്ത് ഒരുപാട് ദർശനങ്ങളുണ്ടായിരുന്നു. ഈ ദർശനങ്ങളൊക്കെ നമുക്ക് അറിവ് തരുന്നതാണ്. അദ്വൈതം, ഇഷ്ടാദ്വൈതം, ദ്വൈതം, പക്ഷെ ഇതിനൊരു ന്യൂനതയുണ്ട്. എന്താണ് ന്യൂനത? എന്താണ് അത്? അവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, അതിന്റെ അറിവ് എന്ന് പറയുന്നത് മനുഷ്യന്റെ സാധാരണ മനുഷ്യൻ, അല്ലെങ്കിൽ മൊത്തം മനുഷ്യർ, അവരുടെ ദൈനംദിന ജീവിതവുമായി, ദൈനംദിന ജീവിതമായ പ്രശ്നങ്ങൾ, അതിന്റെ പരിഹാര മാർഗങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. മനുഷ്യ ജീവിതത്തെ കുറിച്ച് ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ ആരെയെടുക്കണം? എല്ലാ മനുഷ്യരെയും എടുക്കണം. മനുഷ്യ സമൂഹത്തെ എടുക്കണം. എവിടെയാണോ ചിന്തകളുള്ളത്, ആ സമൂഹത്തിലെ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ കുറിച്ച് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ പഴയ ശാസ്ത്രങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ച് സ്വർഗത്തെ കുറിച്ച് എന്തിക്കും? സ്വർഗത്തിൽ പോകാനുള്ള വഴി എന്താണ്? മനുഷ്യന്റെ ജീവിതമായിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ജീവിച്ച് ജീവനോടെ സ്വർഗത്തിൽ പോകാം, മരിച്ചിട്ട് സ്വർഗത്തിൽ പോകാം, ആരെങ്കിലും കൊന്നാൽ സ്വർഗത്തിൽ പോകാം, താൻ കൊല്ലപ്പെട്ടാൽ സ്വർഗത്തിൽ പോകും. പിന്നെ എന്താണ് ബ്രഹ്മം? അതെങ്ങനെയിരിക്കും? അതിന് കൈയുണ്ടോ കാലുണ്ടോ? അത് നിൽക്കുന്നോ നടക്കുന്നുണ്ടോ? അതിനിരിക്കാൻ പ്രത്യേകിച്ചൊരു സ്ഥലമുണ്ടോ? വൈകുണ്ഠം ഉണ്ടോ? കൈലാസമുണ്ടോ? ഇങ്ങനെയുള്ള നിരവധി തല കീറുന്ന, തലനാരിഴ കീറുന്ന ചർച്ചകളാണ് സാധാരണ മനുഷ്യന്റെ ജീവിതമായിട്ട് ഇതിനെന്തെങ്കിലും ബന്ധമുണ്ട്? അപ്പൊ ഇതിനാണ് നമ്മള് ദർശനങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. എങ്ങനെ? എങ്ങനെ? കാരണം ഈ എല്ലാ ചർച്ചകളും നടത്തിയിരിക്കുന്ന ആരാണ്? പുരോഹിത വർഗം. അല്ലാത്തവർക്ക് ഈ ചർച്ചയിലൊന്നും വലിയ പങ്കില്ല. നമ്മുടെ ദർശനം കൊണ്ട് ഒരു പ്രത്യേകത ഏതാണ്? അതിനെന്താ കാരണം? ചാതുർവർണ്ണയ വ്യവസ്ഥിതി, ചാതുർവർണ്ണയ വ്യവസ്ഥിതിയാണ്. അപ്പോ ആ വ്യവസ്ഥിതിയില് ഏറ്റവും ഉയർന്ന നിലയിലിരിക്കുന്നവർക്ക് മാത്രമേ അന്ന് ചിന്തിക്കാനും ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. മറ്റുള്ളവർക്ക് എന്താണ് അവർക്കൊന്നും ചിന്തിക്കാൻ വിദ്യാഭ്യാസമില്ല. അപ്പൊ അവര് ചിന്തിക്കുമ്പം അവരെന്താ ചെയ്യുന്നത്? അവര് മുഴുവൻ മനുഷ്യരെയും കണക്കിലെടുത്തിട്ടില്ല ചിന്തിക്കുന്നത്, പ്രത്യേകിച്ചും അവരുടെ താല്പര്യങ്ങൾ. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവര് ചിന്തിക്കുന്നത്. അപ്പൊ അവര് ഒരാശയം കൊണ്ടുവന്നു, സ്വർഗം അവര് കൊണ്ടുവന്നു. സ്വർഗം എന്ന് പറയുന്നു, ഈ സ്വർഗം എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ച് ചിന്തിച്ചാ ഇതിന്റെ ഗുണം കിട്ടുന്ന ആർക്ക? പുരോഹിതന് മാത്രം, വേറെ ആർക്കും ഇല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? ആ യാഗം ചെയ്യിപ്പിച്ച ദക്ഷിണ അവർക്കേ വിട്ടു, വേറെ ആർക്കും അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ആരെങ്കിലും പൂജ നടത്താൻ വന്നു കഴിഞ്ഞാ നിങ്ങളെന്ത് ചെയ്യും? ഉടനെ ബ്രാഹ്മണരാകും. എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യും? അവരെ പൂജ ചെയ്യാൻ അനുവദിക്കത്തില്ല, ഞങ്ങള് ചെയ്തു തരാന്ന് പറയും. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് ഈ വരുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്ത? അല്ല, ഇവിടത്തെ കാര്യം കഴിയട്ടെ, പിന്നെ നോർത്ത് പോകാം. അത് പറയട്ടെ, ഇവിടെ എന്തുകൊണ്ടാണ് ചെയ്യിപ്പിക്കാത്തതെന്ന് ഞാൻ ചോദിക്കുന്നു. ദക്ഷിണ നമുക്ക് തന്നെ കിട്ടണം. പണ്ട് ഈ പുരോഹിതന്മാർ പറഞ്ഞു ഇത് തന്നെയാണ്, നിങ്ങൾക്കൊന്നും ശുദ്ധിയില്ല, ഞങ്ങൾ ശുദ്ധിയുള്ളവരാണ്, ഞങ്ങൾ ചെയ്യാമെന്ന്. ഇതാണ് നമ്മുടെ അടിമത്തം എന്ന് പറയുന്നത്. എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച കാര്യമാണ്, നമ്മളറിയാതെ നമ്മൾ ഇന്നത ഏറ്റു പറയുന്നു. ഇതാണ് അടിമത്വം, ബൗദ്ധിക അടിമത്വം എന്ന് പറയുന്നത്. ബൗദ്ധികമായ അടിമത്വം എന്ന് പറയുന്നത് ഇതും കുറച്ച് ആൾക്കാർ സൃഷ്ടിച്ചതാണ്. നമ്മൾ വെറും അതിന്റെ ഇരകളാണ്. നമ്മളെന്ത് പറയുന്നു കണ്ടോ? അന്ന് അവരെന്ത് പറഞ്ഞു പഠിപ്പിച്ചോ? എത്ര ഒരു 2000 വർഷം മുമ്പേ അവരെന്ത് പറഞ്ഞു പഠിപ്പിച്ചോ അത് തന്നെ ഇന്നും നമ്മൾ പറയുന്നു. എന്താണ്? നമ്മൾ ശുദ്ധിയുള്ളവരും അവരൊന്നും ശുദ്ധിയില്ലാത്തവരും. പുതിയ കാര്യമില്ല ഇത്. പക്ഷെ ഇത് നമ്മുടെ ബൗദ്ധികമായ അടിമത്തമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഇതാണ് അതിന്റെ ശക്തി, പൗരോഹിത്യത്തിന്റെ ശക്തി എന്ന് പറയുന്നതാണ്. അപ്പോ അത് അതാണ് അവരുടെ വിജയം. മനസ്സിലായോ? അവരുടെ വിജയം അതാണ്. അതിന് അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് അതിനെ പറയുന്നത്. ഒരു സമൂഹത്തിൽ ഒരു വ്യവസ്ഥ അവരുണ്ടാക്കി വയ്ക്കുന്നു. അബോധപൂർവമായി തലമുറ തലമുറ തലമുറകൾ അതിനെ പിന്തുടരുന്നു. സ്വയം അവൻ അതിന് അടിമയായി പോവുകയാണ്, വിധേയനായി പോവുകയാണ്. അത് അവൻ തിരിച്ചറിയുന്നില്ല. മാത്രമല്ല, അവൻ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രമല്ല, അവനെന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി വാദിക്കുന്നു. ഏത്? ഈ 2500 വർഷം മുമ്പ് ഉണ്ടാക്കി വെച്ച ആ തിയറിക്ക് വേണ്ടി അവൻ ഇന്ന് വാദിക്കുകയാണ്. തിരിച്ചറിയാൻ കഴിയും. ഇതാണ് എന്റെ പ്രശ്നം. അപ്പോ എന്തോ ഇതിന്റെ ഗുണമെന്താണ്? സാമാന്യ ജനങ്ങൾക്ക് ഒരു ജനങ്ങളിതിന്റെ ഒരിക്കലും ഗുണഭോക്താക്കളല്ല. പുരോഹിതന്മാരാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ. പിന്നെ കാലം മാറി വന്നപ്പോ എന്ത് ചെയ്യുന്നു? ആ പൗരോഹിത്യത്തിന്റെ ഒരു ചെറിയ അംശം, വളരെ ചെറിയൊരംശം, 0.001 ഈ പറയുന്ന അടിമകൾക്കും കിട്ടി. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ അടിമകളിൽ കുറച്ചുപേര് പുരോഹിതന്മാരായപ്പോഴും അവര് എന്താണ് പിന്തുടരുന്ന പ്രത്യയ ശാസ്ത്രം ഏത് തന്നെ? പഴയ പ്രത്യയ ശാസ്ത്രം തന്നെയാണ്. അപ്പോ എന്താണ്, പഴയ പൗരോഹിത്യത്തിന്റെ സ്ഥാനത്ത് പുതിയ പൗരോഹിത്യം വന്നു എന്ന് വിചാരിച്ച് അവൻ അഭിവൃദ്ധിപ്പെട്ടു എന്ന് പറയാൻ പറ്റും, പുരോഗമിച്ചു എന്ന് പറയാൻ പറ്റും, പറ്റൂ? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം. എന്താണ്, നമുക്ക് ദർശനങ്ങളുണ്ട്, പക്ഷെ നമ്മൾ പറയും എന്താണ്, ലോക സമസ്ത സുഖിനോ ഭവന്തു, ഇതുകൊണ്ട് സർവ്വലോകർക്ക് സുഖമുണ്ടാകും. എന്താ ഈ പറയുന്ന പറയണ അവര് സർവ്വലോകരെന്ന് പറയുന്നു. സർവ്വലോകരെന്ന് പറയുന്ന പുരോഹിത വർഗമാണ്, അവർക്കാണ് ഇതിന്റെ ഗുണം. മറ്റുള്ളവരെല്ലാം ഇതിന്റെ ഇരകളാണ്. ഇവിടുത്തെ ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ ദർശനങ്ങളെല്ലാം എന്താണ് മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ നിന്ന് എന്ത് ചെയ്തു, അകന്നകന്നുപോയി സാമാന്യ ജീവിതത്തിൽ. പിന്നെ മനുഷ്യന്റെ സാമാന്യ ജീവിതത്തിൽ നിന്ന് എന്തോന്നോ എന്താണ് എന്താണ് ഈ പുരോഹിതന്മാരടിച്ചേപ്പിച്ച അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെ, കാരണം അത് അവനെ ബന്ധിക്കുന്നതാണ്, അതുകൊണ്ട് അതെല്ലാം അവിടെ നടന്നു. അപ്പൊ അതിനെതിരായി ചിന്തിക്കാനുള്ള ആ ധൈര്യം പോലും ഇന്നുമില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ പാശ്ചാത്യ നാടുകളിൽ ഇതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. അപ്പോ അവരിങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച്, ധർമ്മം, ഈശ്വരൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കും, പുരോഹിതന്മാരും ചിന്തിക്കും അല്ലാത്തവരും ചിന്തിക്കും. അവിടെ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണ് എന്താണ് പൗരോഹിത്യം? ഒരു ജാതിയുടെ അല്ല അവിടെ പൗരോഹിത്യം എന്ന് പറയുന്നത്. ഏത് ജാതിപ്പെട്ടവനും ആകാം അത്. എന്ന് വെച്ചാൽ ഒരു ജാതിയുടേതായിരിക്കണമെന്ന് ഒരു നിഷ്കർഷയില്ല. അവിടെയും മേൽക്കോയ്മകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, അപ്പോ പുരോഹിതന്മാര് എല്ലാ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ അവർ ചിന്തിക്കുന്നിടത്ത് മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചിന്തകൾ വരും. അപ്പൊ അവിടെ ഇങ്ങനെ ചിന്ത വന്ന എന്താണോ, ഈശ്വരൻ, ഇവൾ, തിന്മകൾ, അധർമ്മം, ഇതിനെ രണ്ടിനെയും ബന്ധപ്പെടുത്തി ചിന്തിച്ചത് അന്നു മുതൽ ഇന്നു വരെ ചിന്തിക്കുന്നു. അവിടെ ചിന്തിക്കുന്നതിന് ഏതെങ്കിലും ഒരു പ്രത്യേക ജാതിയല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആർക്ക് വേണോ വിദ്യാഭ്യാസത്തിനും ചിന്തിക്കുന്നതിനും ഒക്കെ അവസരം കിട്ടിയത്, അവരെല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി. പഴയകാലത്ത് ഇന്നും അങ്ങനെയാണ്. ഇവിടെ ഇന്നും എന്താണ്, ഇന്നും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതല്ല, എന്നാലും ആ സ്വാധീനത്തിൽ നിന്ന് മുക്തമായി ഇന്നും മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചാലും ആ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് അതിനെന്തെങ്കിലും മാറ്റം വരുത്താനേ പറ്റും, അതിന് മാറി ചിന്തിക്കാൻ പറ്റില്ല. ഇതിനകത്തുള്ള അതാണ് നമ്മൾ കാലത്തിന് അനുസരിച്ച് എല്ലാവരും പ്രവർത്തിച്ചിട്ടുള്ളത്. ഗുരുവായാലും ശരി, അങ്ങനെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളെല്ലാം എന്ത് ചെയ്തു, കുറെ ഈ പാരമ്പര്യങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ അവരെ ബഹിഷ്കരിച്ചു സമൂഹം. കുറെ അസംബന്ധങ്ങൾ മനസ്സിലാക്കിയാലും എന്ത് ചെയ്യും, അതിന് തുറന്ന് എതിർക്കാതെ അതിന് മാറ്റം വരുത്താൻ ശ്രമിക്കുക, അത്രയും സാധിക്കും. തുറന്ന് എതിർത്താ പ്രശ്നം, കാരണം അവരുടെ സ്വാധീനം നമ്മുടെ മേലുള്ള സ്വാധീനം അത്രയും വലുതാണ്. അപ്പോൾ അവര് ഒരുപാട് പേര് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നാണ്, ഈശ്വരൻ ധർമ്മം അധർമ്മം ഈ വിഷയങ്ങളെ കുറിച്ച്. നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമുക്കിതൊരു വളരെ പുതുമയുള്ള ഒരു വിഷയമാണ്. നമ്മുടെ എന്താണ് ആത്മീയത എന്ന് പറയുന്ന പോലും ചിന്തയ്ക്ക് ഒരു സ്ഥാനമില്ലാത്തതാണ്. ചിന്തയ്ക്ക് സ്ഥാനം ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ചില ആചാരങ്ങളും അന്ധമായ വിശ്വാസങ്ങളും മാത്രമാണ്. എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ നമ്മൾ ചെയ്യുന്നതാണ്, അവിടെ ചിന്തയ്ക്ക് വലിയ. പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിച്ചത് കൂടുതലും പശ്ചാത്തലമാണ്. ഇവിടെയും ചിന്തിക്കാതിരുന്നിട്ടില്ല, ഒറ്റപ്പെട്ട വ്യക്തികൾ ചിന്തിക്കുകയും പക്ഷെ സമൂഹം തിരസ്കരിക്കുകയും ചെയ്യും. അതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ ഗുരു പറഞ്ഞതുപോലെ എന്തു പറഞ്ഞു, കള്ളു കുടിക്കരുത്. അപ്പൊ ഇത് വലിയ ദോഷം ചെയ്യുന്നതാണെന്ന് ഗുരുവിന് മനസ്സിലായി, അതുകൊണ്ട് പറഞ്ഞു കുടിക്കരുത്. പക്ഷെ സമൂഹം എന്ത് ചെയ്തു, അതിനെ തിരസ്കരിച്ചു. ഒരു ഭാഗത്തൂടെ ഗുരുവിനെ ആരാധിക്കുകയും ഒരു ഭാഗത്തൂടെ ഗുരുവിന്റെ വാക്കിനെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് മടിയുന്നുമില്ല. അതങ്ങനെ പോകത്തു. ഇന്നിപ്പോ മദ്യത്തിൽ നിന്ന് എന്ത് ചെയ്തു, മയക്കു മരുന്നിലേക്ക് പോയപ്പോൾ ജനങ്ങൾ കിടന്ന് ഓടുകയാണ്. അത് ഓരോ വ്യക്തിയെയും ബാധിക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായി മനുഷ്യൻ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഇതൊക്കെ ബാധിക്കുന്നത്. അപ്പൊ ഇവിടെ അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ ഒരുത്തന്റെ ആത്മീയതയിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. എന്താണ് ഒരുത്തൻ ആത്മീയ ജീവിതം നയിക്കുന്നതിന് മദ്യപിക്കാതിരിക്കണമെന്ന് ഇവിടെ നിർബന്ധമില്ല. മദ്യപിച്ചുകൊണ്ട് ആകാം എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. ആത്മീയതയെ അതുമായിട്ട് ബന്ധപ്പെടുത്തുന്നില്ല. അതും മദ്യപാനം എന്ന് വെച്ചാൽ വളരെ അപകടകരമായ രീതി. മദ്യപിക്കും അവനാത്മീയ ജീവിതമാണോ നയിക്കുന്നു? ഇതാണ് എന്റെ പ്രശ്നം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ആധ്യാത്മികമായ ചിന്തകളിൽ പോലും ഞാൻ പറഞ്ഞു വരുന്ന അതാണ് ഗുണപരമായ മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഗുണപരമായ മാറ്റം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പറയാനാണ് ഇതുവരെ പറഞ്ഞത്. അപ്പോ മനുഷ്യന്റെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റം വരണമെങ്കിൽ അവന്റെ ചിന്തയിലും ഗുണപരമായ മാറ്റം വരണം. അതുകൊണ്ടെന്താ അതിപ്പോ ഇവിടെ എന്തിനാ പറയുന്നു? അതെന്താ ഞാൻ പറഞ്ഞ തുടർച്ച ഇന്ന് ഇതുവരെ പറഞ്ഞു വന്നില്ല, തുടക്കം വിട്ടു. അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ കാര്യം പറയുക, നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നറിയാം. അതുകൊണ്ട് എന്താണ് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അവിടെ കുറിച്ചു വെച്ചിരിക്കുന്ന പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്. അതായത് ഇതൊക്കെ എന്തിനറിയുന്നു, അതിന്റെ ഉത്തരവാണ് ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. മനസ്സിലായോ? നമ്മളെന്തൊക്കെ അറിയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറിവിന് മാറ്റം വരണം, വന്നേ തീരും. എന്നുവെച്ചാൽ നമ്മുടെ പാരമ്പര്യമായ അറിവുകൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അതൊന്നും നമ്മളുടെ കാര്യമായ ഗുണപരമായ ഒരു മാറ്റവും വരുത്തില്ല. അതിന്റെ തെളിവാണ് നമ്മൾ പറയുന്ന ഈ ശുദ്ധിവാദം. അവര് പഠിപ്പിച്ച ശുദ്ധിവാദം നമ്മൾ ഇന്ന് വീണ്ടും പറയുന്ന എന്താണ്? ഞങ്ങൾ ശുദ്ധരാണ്, മറ്റവരെല്ലാം അശുദ്ധരാണ്. അതാണ് നമ്മുടെ പാരമ്പര്യമായ അറിവ്, വിശ്വാസം, ആചാരം. നമ്മുടെ പാരമ്പര്യമായ അറിവ് കൊണ്ട് നമ്മളുടെ എന്തെങ്കിലും ഗുണപരമായ ഒരു മാറ്റം വന്നു, പുതിയ അറിവ് നേടുന്നു. എന്തുകൊണ്ട് നമ്മളുടെ മാറ്റം വരുന്നില്ല? പുതിയ അറിവുണ്ടായാലും പറ്റും. ഈ പറയുന്ന ദർശനങ്ങൾ, നിങ്ങൾ ഈ പറയുന്ന ദർശനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ദർശനങ്ങൾ പഠിച്ചിട്ട് ഗുണപരമായ മാറ്റം വന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. മനസ്സിലായ? പറഞ്ഞു. തർക്കമുണ്ടോ ആർക്കെങ്കിലും? ഒരു വ്യക്തിയും കാണാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ ദർശനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഗുണപരമായ മാറ്റം വന്ന ഒരു വ്യക്തി ആരെങ്കിലും നിങ്ങൾക്ക് കാണിച്ചുതരാം? ഞാൻ ചോദിച്ചതിന് ഉത്തരം, ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് ഉത്തരം പറയണം, മറുചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഞാൻ ചോദിച്ചതിന് അങ്ങനെ ആരെന്ന് പറയുക? അതുകൂടെ എല്ലാവർക്കും അറിയാം, എല്ലാരും സമ്മതിക്കണം, എല്ലാരും സമ്മതിക്കണം. അല്ല, ഈ ഈ സ്വാമിയെ കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഒരു ഉപദ്രവമില്ല എന്ന് എല്ലാരും പറയും. ശരി, അത് പോട്ടെ, അതൊക്കെ ശരി, അതൊക്കെ ശരി, ഞാൻ സമ്മതിച്ചു. ഞാൻ പറയുന്ന ഗുണപരമായ മാറ്റത്തിന്റെ ഒരു ഉദാഹരണം പറയാം. അതിപ്പം മറ്റുള്ളവർ, ഞാൻ പറയുന്നത് ഞാനങ്ങ് മാറി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, മറ്റുള്ളവർ പറയുന്നു. ഇതാണ് നിങ്ങൾ മഹാമൂടന്മാരെന്ന് ഞാൻ എപ്പോഴും പറയുന്നു. എന്തുകൊണ്ട്? ഗുരുവിന് മാറ്റം വന്ന എങ്ങനെ? ഗുരു പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പാരമ്പര്യമായ വിശ്വാസങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോഴാണ് എന്ത് വന്നത്? ഗുരുവിന് മാറ്റം ഉണ്ടായത്. അതിനൊക്കെ തിരുത്താൻ തയ്യാറായത് അന്ന് ശരിയല്ലെന്ന് പറയാം. മനുഷ്യയാണ് മനുഷ്യത്വം, ജാതി എന്ന് പറയുന്ന അറിവ് വന്നപ്പോഴാണ് എന്ത് വന്നത്? ഗുരുവില് മാറ്റം വന്നു. അങ്ങനെ ഓരോ കാര്യം നിങ്ങൾ എടുത്തു നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഗുരു ആരാണ്? ഗുരു ആരാണെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളത്? ആധുനികനാണ്, പഴഞ്ചനല്ല നിങ്ങളെപ്പോലെ. പഴഞ്ചന്മാർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, ഇവരെ എത്ര ഇട്ട് അലക്കിയാലും ശരി, ഇത് കീറുക എന്നുള്ളതല്ല ഇവർക്കിനും വെളുക്കത്തില്ല, കീറിപ്പോ വന്നിരിക്കും. വെളുക്കുന്ന ഒരു ഇത് ഉജാരയും പോരാ, പിന്നെ വേറെ എന്താണ് ഏരിയലും പോരാ. ഗുരു ഈ എന്താണ് മൂഢവിശ്വാസങ്ങൾ കൊണ്ട് മാറിയ വ്യക്തിയാണ്. അതിനെല്ലാം പരിവർത്തനപ്പെടുത്തി പരിവർത്തനപ്പെടുത്തി ഗുരുവിന്റെ ജീവിതം മുഴുവൻ നോക്കുക. ഇത്രയും കാലം കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ടെന്താണ്? ഗുരു ആധുനികനാണ്. അങ്ങനെ മാറി ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ മനുഷ്യരുടെ ഇടയിൽ ഗുണപരമായ മാറ്റങ്ങൾ വന്ന് ഒരുപാട് വ്യക്തികളെ കാണാൻ പറ്റും. അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെല്ലാം എന്താണ് ആധുനികങ്ങളായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് മാറുന്നത്. പഴയതുകൊണ്ട് മാറട്ടെ. എന്തുകൊണ്ട്? പഴയതിന്റെ കാലം പോയി, ഇത് പുതിയ കാലമാണ്. മനസ്സിലായ ഗുരുവിന്റെ ജീവിതത്തിന് എത്രയോ എത്ര ഉദാഹരണം. ഗുരു പറഞ്ഞെന്താണ്? സംസ്കൃതം മാത്രം പഠിച്ചാൽ പോരാ, പിന്നെ എന്തുകൂടെ വേണം? ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന പഴയ കാലത്ത് എന്തായിരുന്നു? മ്ലേച്ഛ ഭാഷയാണ്. മ്ലേച്ഛ ഭാഷ എന്ന് വെച്ചാ എന്താണ്? വൃത്തികെട്ട, നാറിയ, നശിച്ച, കൊള്ളരുതാത്ത ഭാഷയാണ്. ആ ഭാഷയാണ് ഗുരുദേവൻ പഠിക്കാൻ പറഞ്ഞ. അപ്പൊ ഗുരു ആരായി? ഈ വ്യത്യാസം മനസ്സിലാക്കും. അതുപോലെ 100 ഉദാഹരണം നിങ്ങൾക്ക് എടുത്തു തരാം. പറഞ്ഞാലും നിങ്ങൾ മറന്നു, അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായി? അങ്ങനെ നിങ്ങൾ എവിടെയെങ്കിലും ഇത് പഠിച്ചിട്ട് മാറ്റങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അവരൊക്കെ എങ്ങനെയുള്ളവരായിരിക്കും? പുതിയ പുതിയ നല്ല ആശയങ്ങളെ, ഗുണപരമായ ആശയങ്ങളെ ഉൾക്കൊണ്ട് അതിനനുസരിച്ച് മാറിയവരാണ് അവരെ കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടായിട്ടുള്ളത്. ഗുരുവിനെ പോലെയുള്ളവരൊക്കെ അങ്ങനെയാണ്. മറ്റതങ്ങനെയല്ല. ഒരു ആശയം, ഒരു ദർശനം എന്തിനു വേണ്ടി അവതരിപ്പിച്ചു എന്ന് നോക്കണം. അതൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു ജാതിയുടെയോ താല്പര്യത്തിന് വേണ്ടിയാണ് അത് അവതരിപ്പിച്ചതെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് സമൂഹത്തിന് ഒരു ഗുണമുണ്ടാകത്തില്ല. അത് അവർക്കേ അതുകൊണ്ട് ഗുണമുണ്ടാകത്തുള്ളൂ. അവിടെയാണ് എന്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ തുടങ്ങിയപ്പോ എന്ത് പറഞ്ഞത്? എന്ത് പറഞ്ഞു? അവിടെ എഴുതി വെച്ചിരിക്കുന്നു. എന്ത് വേണം? പുതിയ ആശയങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് തുടർച്ച വേണം, കണ്ടിന്യൂറ്റി വേണം. അതിനാണ് എന്തിനു വേണ്ടി ഇതൊക്കെ അറിയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞാലേ നമുക്ക് എന്താണ് മൂല്യവത്തായ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും മനുഷ്യന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇത്തരം ആശയങ്ങളെ കുറിച്ച് ഇതിനെ ബന്ധപ്പെടുത്തി ചിന്തിക്കണമെന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ഈശ്വരൻ തുടങ്ങിയ നമുക്കത് പരിചയമില്ലാത്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന നമ്മളെ ഇവിടെ നിന്ന് ഇതിനെ കുറിച്ചൊന്നും ഗൗരവമായ ഒരു ചർച്ച നടന്നിട്ടില്ല. ഇല്ലാന്നല്ല, ഗൗരവമായ ഒരു ചർച്ച നടന്നിട്ടില്ല. പക്ഷെ പാശ്ചാത്യ നാടുകളിലാണെങ്കിലോ വളരെ സജീവമായ ഒരു ചർച്ച എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അപ്പോ അറിവിനോടുള്ള തൃഷ്ണ, ആഗ്രഹം അവർക്ക് കൂടുതലാണ്. അതെങ്ങനെയുള്ള അറിവ്? ഗുണപരമായ അറിവ്. എന്തുകൊണ്ടാണ് അവരെ ഇത്രയും പുരോഗമിച്ചത്? എന്തുകൊണ്ടാണ്? അവരുടെ അറിവിനോടുള്ള തൃഷ്ണ അതുള്ളത് കൊണ്ടാണ് അവർ വീണ്ടും അറിയാനുള്ള ആഗ്രഹം. അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ അറിവിന്റെ പ്രായോഗികമായ മൂല്യങ്ങളെ അവർ തിരിച്ചറിയുന്നു, അത് ഉപയോഗിക്കുന്നു, അവര് പുരോഗതിയിലേക്ക് പോകും. നമ്മളെന്ത് ചെയ്യുന്നു? ചൊറിയും കുത്തിയിരിക്കുന്നു. എന്നിട്ട് നമ്മളെന്താണ് ഇരുന്ന് പറയുന്നത്? നമ്മൾ വലിയ ശ്രേഷ്ഠന്മാരും അവരൊക്കെ മോശം ആൾക്കാരാണ്. നമ്മൾ സ്വയം പറഞ്ഞ് അഭിരമിക്കും, ആസ്വദിക്കും. നമ്മൾ വലിയ ദിവ്യന്മാരും ശ്രേഷ്ഠന്മാരുമാണ്, അവരൊന്നും കൊള്ളരുതാത്തവർ, അവർ മ്ലേച്ഛന്മാരാണെന്ന് പറയും. കാര്യം തിരിച്ചാ സംഭവിക്കുന്നു. പക്ഷെ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട് ആര്? ആര് തിരിച്ചറിയുന്നു? ഇന്നത്തെ പുതുതലമുറ. അതുകൊണ്ടാണ് ഇവരെല്ലാം ഓടുന്നത്, ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എവിടേക്ക്? ഒരു ചേക്ക് കിടന്ന് എവിടേക്ക്? വിദേശത്തേക്ക്. അവർക്ക് ബോധമുണ്ടായി വരുന്നുണ്ട്. അതൊക്കെ കൊണ്ടാണ് സംഭവിക്കുന്നത്. അയ്യോ, ആൾക്കാരെല്ലാം പോകുന്നതെന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാകും? ഒരു കാര്യമില്ല. ഇവിടെ അവരൊക്കെ കടന്നു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ കിടന്നു കഴിഞ്ഞാൽ അവരേതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ചട്ടുകമാവും. ജീവിതം അങ്ങനെ കലാലയങ്ങളിൽ അടിച്ച് തലപൊട്ടിച്ച് അവന്റെ ജീവിതം കഴിയും. അവരെല്ലാം ബലിദാനികളും പിന്നെ വേറെന്താണ്, രക്തസാക്ഷികളുമായി റോഡ് സൈഡിൽ ഫ്ലക്സുകളിൽ ഇങ്ങനെ ഇരുന്ന് ചിരിക്കും. നമ്മൾ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും അവര്. അവർ പുറത്തെവിടെയെങ്കിലും പോയാൽ എന്ത് ചെയ്യും? രക്ഷപ്പെടും. ഇതാണ് അതിന്റെ വ്യത്യാസം. മനസ്സിലായോ? ഇവിടെ രക്ഷപ്പെടുന്നവരില്ലെന്നല്ല, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെ കുറിച്ച് ഞാൻ പറയുന്നു. ശരി, അതുകൊണ്ട് ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ട്. മനസ്സിലായോ?